ഭാഷ അധ്യായം ഒന്ന് പാദനാല് അധികരണമാണ് സൂത്രം 19. അപ്പൊ നമ്മള് പൂർവപക്ഷം ആണ് ചർച്ച ചെയ്യുന്നത്. അതില് വന്ന് മൂന്ന് വിഷയങ്ങളെ കുറിച്ച് വിശദീകരിച്ചു. അതിന്റെ സിദ്ധാന്തവശം എന്താണെന്നുള്ളത് ബൃഹദാരണ്യത്തില് ഈ ഭാഗത്തിനായിട്ട് ഭാഷകാരൻ കൂടുതൽ ഭാഷ എഴുതിയിട്ടില്ല. നല്ല അവസാനം ഈ ഒരു വിശദീകരണം അങ്ങനെ എഴുതിയിട്ടുള്ളൂ. ഓരോ മന്ത്രങ്ങളെടുത്ത് അവിടെ കൂടുതൽ വിശദീകരിച്ചില്ല. പൂർവപക്ഷത്തിലൂടെ വന്നത് ഇവിടെ ആത്മാ പരമാത്മാ എന്നെല്ലാം പറയുന്നത് ജീവനാണോ പരനാണോ, അതിൽ പുറോഷി പറയുന്നത് ജീവനാണ്. ഏവം പ്രാപ്തെ ബ്രൂമഹ അടുത്ത സിദ്ധാന്തം ഭാഷ്യത്തിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഇന്നലെ വ്യാഖ്യാന വിഭാഗങ്ങളാണ് ചർച്ച ചെയ്തത്. ആത്മാഉപദേശവായം ഇവിടെ ഈ സന്ദർഭത്തിൽ ബൃഹദാരണ്യത്തിൽ പരമാത്മാവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് സർവത്ര അങ്ങനെയാണ് നമുക്കറിയാം. ഇവിടെ പ്രതിപാദിക്കുന്നത് പരമാത്മാവിനെ കുറിച്ചാണ്. കസ്മാത് എന്തുകൊണ്ട് വാക്യാന്വയ, വാക്യങ്ങളെല്ലാം സമന്വയിക്കുന്നതുകൊണ്ട് പരമാത്മാവിനും പരമാത്മാവ് എന്ന തത്വത്തിൽ വാക്യങ്ങൾ സമന്വയിക്കുന്നു. അതുകൊണ്ട് വാക്യം ഹി ഹിതം പൂർവാപര്യേണ അപേക്ഷ്യമാണം പരമാത്മാനം പ്രതി അന്വത അന്വത അവയവം ലക്ഷ്യത്തെ. വാക്യം ഹേതം, ഈ വാക്യം പരിശോധിക്കുക. ഈ വാക്യം എന്ന് പറഞ്ഞാൽ ഒരു വാക്യമല്ല, ഒരു വാക്യം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് നവ അരേ സർവസ്യ കാമായ സർവം പ്രിയം ഭവതി ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി ആത്മാവ അരേ ദൃഷ്ടവ്യോതവ്യോ മന്ദവ്യോ നിധ്യാസിതവ്യോ മൈത്രേയി ആത്മനവാരേ ദർശനേന ശ്രവണേന മത്യാവിജ്ഞാനേന ഇതം സർവം വിദിതം. ഇവിടെ തുറന്നു വരുന്ന വാക്യങ്ങളുണ്ട്. ഈ വാക്യങ്ങളെല്ലാം പൂർവാപരീണ അപേക്ഷ്യമാണ്, പൂർവാപരമായി ചിന്തിക്കുന്നു. ചിന്തയ്ക്ക് വിഷയമാക്കുക എന്ന് വെച്ചാൽ മനനത്തിന് വിഷയമാക്കുമ്പോൾ അപേക്ഷമാണോ എന്ന് പറഞ്ഞതാണ്. അപേക്ഷ എന്ന് പറഞ്ഞാൽ മനനമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകം അർത്ഥം അതെല്ലാം നമ്മൾ സിദ്ധാന്തം തോന്നി പഠിക്കും. ഇപ്പോൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. പൂർവാപരമായി ചിന്തിക്കുമ്പോൾ മനനം ചെയ്യുമ്പോഴും നടത്തും പരമാത്മാനും പ്രതി ഇതെല്ലാം പരമാത്മാവിനെ സംബന്ധിച്ച് അന്യത്ത അവയവം ലക്ഷ്യത്തെ. ഓരോ ഭാഗവും അന്വയിക്കുന്നതായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. ലക്ഷ്യതേ എന്നവിടെ പറയും. ഭാഷകാരൻ അവിടെ പറയും ഗമ്യത്തെ ലക്ഷ്യത്തെ ന്യായത്തെ. ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ സാമാന്യമായി ധാരണയുള്ളവർക്ക് തന്നെ ഇതിൽ പല ഭ്രാന്തികളുമുണ്ട്. പഠിച്ചിട്ടുള്ളവർക്ക് തന്നെ അങ്ങനെ പലരുമായിട്ടും ഇടയ്ക്കൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ചിലരുടെ അഭിപ്രായം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വാച്യാർത്ഥമാണ് ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വാചകം വായിക്കുന്നു, അതിൻ്റെ അർത്ഥം ആ വാച്യാർത്ഥം അതാണ് ഭാഷ്യം. ഭാഷ്യത്തിൽ വാച്യാർത്ഥത്തിന് അപ്പുറമൊന്നുമില്ല എന്നാണ് ചിലരുടെ അഭിപ്രായം. അത് അങ്ങനെ അഭിപ്രായം പറയുന്നത് പണ്ഡിതന്മാർ തന്നെ, അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളവർ, സംസ്കൃതവും വ്യാകരണവും വേദാന്തമൊക്കെ പഠിച്ച ആൾക്കാർ പറയും. പക്ഷേ അതല്ല എന്നുള്ളത് വ്യക്തമാകുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ. ഇവിടെ എന്താ പറയുന്നത്? ലക്ഷ്യത്തെ ലക്ഷ്യീകരിക്കുന്നു എന്നാണ്. എന്ത് ലക്ഷ്യീകരിക്കുന്നു? വാക്യം. എന്തിനെ ലക്ഷ്യീകരിക്കുന്നു? പരമാത്മാനം. അപ്പോൾ വേദാന്ത വാക്യങ്ങളുടെ ലക്ഷ്യമാണ് പരമാത്മാവ്. ഇനി ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഉടനെ ആൾക്കാർ കാടുകയാണ്, അതാണ് വേറെ തകരാറ്. ജഹൽ ലക്ഷണ ജഹൽ ലക്ഷണ ജഹൽ, ഇത് പറഞ്ഞില്ലെങ്കിൽ ചിലർക്ക് ദഹിക്കത്തില്ല. അദ്വൈതം അതെല്ലാം പണ്ഡിതന്മാർക്ക് രസിക്കാൻ കൊള്ളാം. നമ്മളത് ഭാഷയത്തിലൊരിടത്തും അങ്ങനെ ഒരു ചർച്ച വന്നിട്ടുണ്ട്. ചിലർ ധരിച്ചിരിക്കുന്നതൊക്കെ അദ്വൈതത്തിൻ്റെ ഒരു ഭാഗം, ഒഴിവാക്കാൻ വയ്യാത്ത ഒരു ഭാഗമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലേ ശരിയാവും. അങ്ങനെയുണ്ടെങ്കിൽ ഭാഷയത്തിലത് ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്ന് അദ്വൈതികൾ കടമെടുത്ത പ്രക്രിയകളാണ്. എന്നാൽ അതിൻ്റെയൊക്കെ താല്പര്യം ഇത് ഈ പറയുന്നത് തന്നെ, ലക്ഷ്യം അതാണ് അതിൻ്റെ താല്പര്യം എന്നാണ്. താല്പര്യാർത്ഥം അത് ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിനെപ്പോഴും ഒരു താല്പര്യം കാണും. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില തമാശകൾ പറയും. അപ്പോൾ തമാശ എന്ന് പറയുന്നത് അത് ഒരു കോമഡിയായിട്ട് ചിരിക്കാനുള്ള മാത്രമായിരിക്കില്ല, അതിലൊരു താല്പര്യം കാണും, അതിൽ നിന്നൊരു ഒരു തത്വം ഗ്രഹിക്കാൻ കാണും. ചിലപ്പോൾ വ്യംഗ്യ ഭാഷയിൽ പറയും, നേരിട്ട് പറയത്തില്ല. അപ്പോൾ അതിൽ നിന്നൊരു തത്വം അത് ഗ്രഹിക്കാൻ കാണും. അല്ല അതൊക്കെ വാച്യാർത്ഥത്തിൽ എടുത്തിട്ട് പ്രയോജനമില്ല. അതുപോലെ ഇവിടെ ലക്ഷ്യമാകുന്നത് മറ്റ് തത്വങ്ങളൊന്നുമില്ല, പരമാത്മാവ്. പരമാത്മാവെന്നുള്ള താല്പര്യം അതാണ്. അപ്പൊ ഈ ഒരു ഭാഗം അദ്വൈതത്തെ ശരിക്കും മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ താല്പര്യം ആണ് അദ്വൈതം, പരമാത്മാവ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് അതിനും വലിയ ഇതാണ്. വാച്യത്തിൽ കിട്ടത്തില്ല. കാരണം ഈ താല്പര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി കണ്ടെത്തുന്നതാണ്. ആ വ്യക്തി ഒരു താല്പര്യത്തെ കണ്ടെത്തുന്നതിന് ആ വ്യക്തിയുടെ അറിവും ആ വ്യക്തിയുടെ കാഴ്ചപ്പാടുകളും എല്ലാം അതിനെ സ്വാധീനിക്കും. അപ്പോൾ ശ്രുതിയുടെ താല്പര്യം എന്താണ്? പ്രഗത്ഭന്മാരായ ആചാര്യന്മാർക്കെല്ലാം ഭിന്ന ഭിന്ന അഭിപ്രായമാണ്. രാമാനുജം പറയുന്നതല്ല, മാധവം പറയുന്നു, മാധവം പറയുന്നതല്ല, ശങ്കരാചാര്യർ പറയുന്നു. എല്ലാവരുടെയും താല്പര്യം അവർ കണ്ടെത്തുന്നതാണ്. അതിന് നമുക്ക് മാറി നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരാണ്, പരമയോഗ്യന്മാരാണ്. നമുക്കാരെയും വിമർശിക്കാൻ പറ്റില്ല, അത് ശരിയാണ് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ പറയുന്ന വിഷയങ്ങളിലെല്ലാം നമ്മളെക്കാളും അവർക്ക് കൂടുതൽ അറിവുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം പാടെ നിഷേധിക്കാൻ നമുക്ക് ആർക്കും ആരെയും പറ്റുമോ? അയാൾക്ക് വിവരമില്ലെന്ന് ആരെക്കുറിച്ചും പറയാം. പക്ഷെ അതല്ലല്ലോ, പ്രാമാണികന്മാരായ ആചാര്യന്മാർ പോലും കണ്ടെത്തുന്ന താല്പര്യങ്ങൾ വേറെ വേറെയാണ്. അപ്പോൾ ശ്രുതിക്ക് നാനാർത്ഥമുണ്ടോ? അതാണ് പറയുന്നത്. അവർ എല്ലാവരും ഓരോരുത്തരും താല്പര്യങ്ങളെയാണ് പറയുന്നത്. ഇപ്പൊ വാച്യാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ പരമാത്മാവെന്ന് പറഞ്ഞാൽ പരമാത്മാവ് വാച്യാർത്ഥം പരമാത്മാവെന്നുള്ള അർത്ഥം. പക്ഷെ അത് ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ താല്പര്യമായി പോകുമ്പോൾ അതിന് പരമാത്മാവെന്നുള്ള പറയുന്ന താല്പര്യം ഓരോരുത്തരും ഓരോ രീതിയിലാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നാനാർത്ഥങ്ങൾ വരുന്നത്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഏതിനാണ് ശ്രുതി പ്രമാണമായിരിക്കുന്നത്, അല്ലെങ്കിൽ ശ്രുതി പ്രമാണമാണോ? ഇപ്പോൾ നിങ്ങൾക്ക് ഈ ശ്രുതിയെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാം, അതിനുള്ള പാണ്ഡിത്യം നിങ്ങൾക്കുണ്ടെങ്കിൽ. അപ്പം നിങ്ങളുടെ നിങ്ങൾ കണ്ടെത്തുന്ന അർത്ഥത്തിന് ശ്രുതി പ്രമാണമാണ്. ഇപ്പോൾ ഒരാൾ പറയുന്നു ശ്രുതിയുടെ താല്പര്യം അദ്വൈതമല്ല പ്രമാണമല്ല. ശരി, അപ്പോൾ എന്തായാലും ഇതിനൊരർത്ഥം കാണണമല്ലോ. ഒരു വാക്യം വരുമ്പോൾ അതിനൊരർത്ഥം കാണണമല്ലോ. ശരി, എന്താണ് അതിൻ്റെ അർത്ഥം? പറയുന്നതിൻ്റെ അർത്ഥം ഇന്നതാണ് എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്ന അർത്ഥത്തിന് അയാൾ ശ്രുതിയെ പ്രമാണമാക്കുകയാണ്. അയാൾ അവിടെ ശ്രുതിയെ താൻ പറയുന്ന അർത്ഥത്തിന് വേണ്ടി പ്രമാണമായി സ്വീകരിക്കുന്നത് അയാളുടെ താല്പര്യമാണ്. അപ്പം നിങ്ങൾക്ക് ശ്രുതിയെ സംബന്ധിച്ചൊരു താല്പര്യം ഉണ്ടെങ്കിൽ അത് ആർക്കും ആകാം. എന്നുവെച്ചാൽ ശ്രുതിയെ നിഷേധിക്കാൻ പറ്റത്തില്ല. പിന്നെന്താണ്? മതഭേദമാണ്. ഞാൻ പറയുന്നു ശ്രുതിയുടെ അർത്ഥം ഇന്നതാണ്, വേറെ ആൾ പറയുന്നത് ഇന്നതാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുന്നു? ഒരർത്ഥത്തെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ എല്ലാവരും ശ്രുതിയെ അവരുടെ അർത്ഥങ്ങൾക്ക് പ്രമാണമായി സ്വീകരിക്കുന്നു. അക്കാര്യം ഭാഷ്യകാരൻ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ലക്ഷ്യത്തെ. ഇത് മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അത് ലക്ഷ്യമാക്കുന്നു, അദ്വൈതമാണ് ശ്രുതിയുടെ താല്പര്യം എന്ന് ഭാഷ്യകാരൻ പറയുന്നു. നിങ്ങൾക്കത് വേണമെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. വിവരമുള്ള ഒരാൾ പറയുന്നത് വിവരമില്ലാത്ത ഒരു തന്നെ തള്ളിക്കളയാണ് എളുപ്പമാണ്. അയാൾക്ക് കയ്യിലുള്ള വിവരക്കേട് മാത്രമാണെങ്കിൽ അത് എളുപ്പം തള്ളിക്കളയാണ്. അല്ലാത്തവനത് പരിശോധിക്കേണ്ടി വരും. ഇപ്പം വിവരമുള്ളവരാണെങ്കിലും അവർക്ക് അവരുടേതായ താല്പര്യം കാണും. അത് ആ താല്പര്യം എപ്പോഴും നിങ്ങളതിനെ നിഷേധിച്ചാലും ശരി അനുകൂലിച്ചാലും ശരി അതെപ്പോഴും വ്യക്തിനിഷ്ഠമാണ്. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ ചോദിച്ചു ആത്യന്തികമായിട്ട് ഇതെന്താണ് ഈ അർത്ഥങ്ങൾ? അത് ആ വ്യക്തിയുടെ കാഴ്ചപ്പാടാണ്. അവ ചോദിക്കപ്പോൾ പല തത്വം ഉണ്ടോ? ഓരോരുത്തരും ഓരോ അർത്ഥം പറയുകയാണെങ്കിൽ തത്വം പലതാണല്ല. ഓരോരുത്തരും തത്വത്തെ വിശദീകരിക്കുന്ന അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ച്. എന്നെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുന്നതാണ് എൻ്റെ തത്വം. മറ്റൊരാളെ സംബന്ധിച്ച് അയാൾ വിശദീകരിക്കുന്ന അയാളുടെ തത്വം. അപ്പോൾ ഒരേ ഒരു അതാണ് ഉപനിഷത്ത് പറയുന്നത്, ഒരേ ഒരു സത്വത്തെ തന്നെ അറിവുള്ളവർ പലതരത്തിൽ വിശദീകരിക്കുന്നു പറയുന്നതാണ്. അപ്പോൾ അത് പിന്നെ അതിനോട് ഇഷ്ടമുള്ളവരതിനെ സ്വീകരിക്കും, അല്ലാത്തവരതിനെ നിരാകരിക്കും. ഇത്രയേ ഉള്ളൂ. അല്ല, ഏത് വലുത് ഏത് ചെറുത് എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഇവിടെ ഭാഷ്യകാരം പറയുന്ന ഈ വാക്യങ്ങളെല്ലാം പൂർവാപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം അതിൻ്റെ ഓരോ അംശവും അന്യത അവയവം എന്ന് പറയുന്നതാണ് പരമാത്മാവിൽ അന്വയിക്കുന്നതാണ് കാണുന്നു. അതാണ് ശ്രുതിയുടെ താല്പര്യം. കഥം അതങ്ങനെ വിശദീകരിക്കാൻ ആവശ്യപ്പെടുന്നു. തതുപാധ്യതയെ അത് യുക്തിയുക്തം അവതരിപ്പിക്കുന്നു. ഉപവാദനം ചെയ്യുക എന്ന് പറഞ്ഞതാണ് യുക്തിയുക്തമായി അവതരിപ്പിക്കുക. അമൃതസ്യ തു നാശ അസ്ഥി വിത്തേന. അങ്ങനെയാണ് മൈത്രിയുടെയും യജ്ഞവൽക്കന്റെയും ചർച്ച തുടങ്ങുന്നത്. കാരണം തൻ്റെ സ്വത്തെല്ലാം രണ്ട് ഭാര്യമാർക്കായിട്ട് ഉപയോഗിച്ചു കൊടുക്കുമ്പോൾ മൈത്രി ചോദിക്കുകയാണ്, ഈ സ്വത്ത് കൊണ്ട് അമൃതത്വത്തെ പ്രാപിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താ എനിക്ക് പ്രയോജനം? കാരണം താങ്കൾ അമൃതത്വത്തിന് വേണ്ടി ഉപേക്ഷിച്ച കാര്യം ഞാനെന്തിനു സ്വീകരിക്കണം? എനിക്കും വേണ്ടത് അമൃതത്വമാണെങ്കിൽ അതെന്തിനാ താൻ സ്വീകരിക്കുന്നു? അത് ഇവിടെ മൈത്രേയി വിവേകമുള്ളവളാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. സ്വാമിയാണെങ്കിൽ അതല്ല, നിനക്ക് വേണ്ടെങ്കിൽ ഇനി താഞ്ഞാ എടുത്തോളാം എന്ന് പറയും. ഞങ്ങളൊക്കെ എങ്ങനെ വാങ്ങുന്നവരാണ്, മറ്റൊരാൾ ത്യജിച്ചതിനെ സ്വീകരിക്കുന്നവരാണ്. മൈത്രി അങ്ങനെയല്ല, താങ്കൾക്കിത് ആവശ്യമില്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനാ? എനിക്കും വേണ്ട. എന്തുകൊണ്ട്, എന്തിനു വേണ്ടി താങ്കൾ ഇതിനെ ത്യജിച്ചു? അമൃതത്വം അതിനുവേണ്ടി ത്യജിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്കും അത് ആവശ്യമില്ല. അതാണ് പറയുന്നത്. എന്താണ് വിത്തേന, വിത്തം കൊണ്ട് അമൃതത്വ അശാസ്തി, അമൃതത്വ ആശിച്ചിട്ട് കാര്യമില്ല, ആശിക്കേണ്ട കാര്യമില്ല. ഇതെങ്ങനെ മനസ്സിലാക്കി? യാജ്ഞവൽക്കൻ പറഞ്ഞു, ആ ചോദിക്കുന്നു, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പറയുന്നില്ല, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെന്തിനാ ഇതെന്നെ അടിച്ചേൽപ്പിക്കുന്നു? ഇത് യാജ്ഞവൽക്കാൻ പശുരുത്യ, ഇത് യാജ്ഞവൽക്കന്റെ അടുത്തിരുന്ന് വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കി എന്നാണ്. കാരണം അവിടെ യാജ്ഞവൽക്കേന ഗർഹസ്ഥ്യാത് ഉത്തമാശ്രമം ഈയാശ്രമം. യാജ്ഞവൽക്ക് എന്ത് ചെയ്തു? ഗർഹസ്ഥ്യത്തിൽ നിന്ന് ഉത്തമാശ്രമം, സന്യാസത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. സന്യാസത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് എന്താണ്? ഈ സ്വത്തൊക്കെ ഭാര്യമാരെ ഏൽപ്പിക്കുക. കാത്യായന്യാസ അർത്ഥ സംവിഭാഗകരണ ഉക്തി. അപ്പോ മൈത്രിയെ എടുത്ത് പറഞ്ഞ് സ്വത്ത് ഞാൻ വിഭജിക്കുകയാണ്. അപ്പോ രാജാവ് എന്നെ ചോദിച്ചാണ്, എന്ന എം ഭഗു സർവ പൃഥ്വി വിത്തേന പൂർണ്ണാസ്യാമഹം തേന അമൃതാസ്യാം. നീ ഈ പൃഥ്വി മുഴുവൻ എനിക്ക് പങ്കുവെച്ച് തന്നാലും അതുകൊണ്ട് എനിക്ക് അമൃതത്വത്തെ കിട്ടുമോ? ഇതാണ് ചോദ്യം. നീതി ഹോവാച്ച യാജ്ഞവൽക്കി, ആ യാജ്ഞവൽക്ക് ഉടൻ തന്നെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതൊക്കെ ഞാൻ എന്തിനാ നിനക്ക് തരുന്നു? നിനക്ക് അമൃതത്വം വേണോ? ഇത് വിട്ടയ്ക്ക്, എനിക്കത് വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഉപേക്ഷിച്ചത്, നിനക്ക് തന്നു. നിനക്ക് അമൃതത്വം വേണമെന്ന് തോന്നില്ല നിനക്ക്, നീ സ്വത്തിന് അവകാശിയാണ്. അപ്പോൾ സ്വത്താണ് നിനക്ക് വേണ്ടതെന്നാണ് ഞാൻ ധരിച്ചത്. അപ്പൊ സമ്പത്ത് കൊണ്ട് അമൃതത്വത്തെ പ്രാപിക്കാൻ സാധ്യമല്ല. അതറിയാം, സമ്പത്ത് വന്നു കഴിഞ്ഞാൽ തലവേദനയും വരും. തലവേദന ഉള്ളവനെങ്ങനെ അമൃതത്വം? വളരെ സിമ്പിളാണ് അതിന്റെ ജോലി. വേണ്ടി ഒരുപാട് ഇതൊന്നും പഠിക്കണ്ട. അപ്പൊ ഇത് യാജ്ഞവൽക്കന് മനസ്സിലായി, ഒരിക്കലും പറ്റില്ല. സമ്പത്ത് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒന്ന് കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താണോ ഉറക്കം, അത് കുറഞ്ഞ് വരും. അതാണ് ഇവിടെ ചിലർ ഉറങ്ങുന്നതിനുള്ള മെഷീനൊക്കെ വെച്ച് ഉറങ്ങുന്നു. സമ്പത്ത് കൂടിയത് സംഭവിക്കും, അപ്പൊ പിന്നെ അതുകൊണ്ട് ഇങ്ങനെ അമൃതത്വം ഉണ്ടാകുന്നു. പിന്നെ സമ്പത്തുകൊണ്ട് പ്രയോജനമുണ്ട്, അതിവിടെ പറയുന്നുണ്ട്. സമ്പത്ത് നിഷ്പ്രയോജനമെന്നല്ല പറയുന്നു. നമ്മുടെ ഈ തടിയൊക്കെ സമ്പത്തല്ലേ? അല്ലെങ്കിൽ അത് നിഷ്പ്രയോജനമെന്ന് പറയാൻ പറ്റും? എല്ലാം മരുന്നും മന്ത്രവും എല്ലാം നടക്കണമെങ്കിൽ സമ്പത്തില്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് അതും ഇതിന്റെ പ്രയോജനം കൂടെ പറയുന്നുണ്ട്. വിത്തസാധ്യാനി കർമാണി, കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ പണം വേണം. നമുക്ക് പ്രോജക്റ്റുകൾ നടപ്പിലാക്കണമെങ്കിൽ പണം വേണം, പണം വേണം. എല്ലാം ഇവിടെ ഒന്നും എല്ലാം ശ്രുതി എല്ലാം തുറന്ന് ചർച്ച ചെയ്യും. നമുക്കാണ് പേടി, ഇതൊക്കെ പറയാമോ പരസ്യമായിട്ട്? ഒരു കുഴപ്പമില്ല. ശ്രുതി പറയുന്നുണ്ട് സമ്പത്തുകൊണ്ട് പ്രയോജനമുണ്ട്, കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ യാജ്ഞവൽക്കനും എന്താ ചെയ്ത്? സമ്പത്തുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നു, വലിയ വലിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കും. പലതരത്തിൽ കാലം മാറുമ്പോൾ കർമ്മങ്ങളുടെ സ്വഭാവം മാറും. പക്ഷെ അത് ഏവം വിത്തേന അമൃതത്വ ആശ ഭവിത് യതി വിത്ത സാധ്യാനി കർമാണി അമൃതത്വ ഉപയോഗിച്ചവരൻ. ഇത് അമൃതത്വത്തിനു ഉപയുക്തമായിരുന്നെങ്കിൽ വിത്തം നശിച്ചു പോവുകയാണ്. പക്ഷെ അത് നടക്കത്തില്ല. എന്നിട്ട് വിത്തം കർമ്മത്തിന് വേണ്ടിയുള്ളതാണോ? തദൈവത്വം നാസ്തി. പക്ഷെ അതുകൊണ്ട് അമൃതത്വം സാധ്യമല്ല, കർമ്മങ്ങളെ സാധ്യമാവും. പിന്നെ എന്താ അമൃതത്വത്തിന് പറയുന്നു? ജ്ഞാന സാധ്യത്വ അമൃതത്വസ്യ. അമൃതത്വം എന്ന് പറയുന്നത് ജ്ഞാനസാധ്യമാണ്, വിത്തസാധ്യമല്ല. വിത്തം കൊണ്ട് കർമ്മമാണ് സാധിക്കുന്നത്. എന്നാൽ വിത്തം കൊണ്ട് കർമ്മം കൊണ്ട് അമൃതത്വം എന്ന് പറഞ്ഞാലോ? അങ്ങനെ ഒരു ലോജിക്ക് രക്ഷയില്ല. അവിടെയും നമ്മളെ രക്ഷിക്കുന്നില്ല. എന്താ പറയുന്നത്? അമൃതത്വസ്യ കർമ്മണാംച ജ്ഞാനവിരോധിന. കർമ്മണാംച ജ്ഞാനവിരോധിന. കർമ്മം ജ്ഞാനവിരോധിയാണ്. വീണ്ടും കുഴപ്പമായി. കർമ്മം ജ്ഞാനവിരോധിയാണോ? വിത്തസാധ്യമാണ് കർമ്മം, പക്ഷെ കർമ്മം ജ്ഞാനവിരോധിയാണ്. വിത്തസഹഭാവിത്വ അനുഭവത്തെ അതും ഒരിക്കലും അമൃതത്വ സഹഭാവിയല്ല. മുക്തിയും കർമ്മവും കൂടെ ഒരുമിച്ചിരിക്കത്തില്ല. പിന്നെ കർമ്മം എന്തിൻ്റെ ഒപ്പമായിരിക്കുന്നത്? തലവേദനയും കർമ്മവുമായിട്ട് ഒരുമിച്ചിരിക്കും, പിന്നെ മുക്തിയുമായിട്ട് ഒരുമിച്ചിരിക്കത്തില്ല. ഇത് പറയുമ്പോഴാ ചരൽ പറയുന്നു, അദ്വൈതം പഠിച്ചവൻ്റെ തല തിരിഞ്ഞുപോയി എന്ന് പറയുന്ന ഇത് പറയുമ്പോഴാണ്. പക്ഷെ ഇവിടെ എഴുതിയിരുന്ന പറയാതിരിക്കുന്നെങ്കിൽ, അത് പറയാതിരുന്നു കഴിഞ്ഞാൽ രണ്ടാണ്. ഒന്ന്, ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുന്നു, മറ്റേ എൻ്റെ മുമ്പ് ഇരിക്കുന്നവരെ വഞ്ചിക്കുന്നു. ആത്മവഞ്ചനയും പരവഞ്ചനയും. അതുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. കർമ്മം കൊണ്ട് അമൃതത്വം സാധ്യമാകത്തില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മൈത്രേയി പറയുന്നു, സാഹോവാച മൈത്രേയി യേനാഹം നാമൃതാസ്യാം കിമഹം തേന ഗുരിയാം യദേവ ഭഗവാൻ വേദ തദേവ മേ ബ്രൂഹി. ഇവിടെ ചിലർക്ക് ഒരു അഭിപ്രായമുണ്ട്, ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ചിലർക്ക് കാണും, ഇതൊക്കെ കാര്യം ശരിയല്ല. എന്നാലും സ്വാമി പറയുമ്പോൾ ഇതിന് അത്ര വലിയൊരു പ്രാധാന്യം അങ്ങോട്ട് കൊടുക്കണ്ട, കുറച്ചൊന്ന് മയത്തി പറയുക. കാരണം ഇത് മനുഷ്യൻ്റെ തലതിരിക്കുന്ന സാധനമല്ലേ. കർമ്മം കൊണ്ട് അമൃതത്വം കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഇവിടെ മൈത്രേയിക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. സഹോവാച മൈത്രേയി ഏനാഹം അമൃതാസ്യാം. എന്നാൽ പിന്നെ കൃത്യമായി പറയും, കടന്നു ഉരുളരുത്. അഞ്ഞുവെക്കിനോട് പറയുകയാണ് കാര്യങ്ങൾ നേരെ പറയുക. എന്തായാലും വീട് വിട്ട് പോകാൻ പോകണമല്ലോ, നമുക്കെല്ലാം കണക്ക് തീർത്തിട്ട് പോവാം. ഏനാഹം നാമൃതാസ്യാം. അപ്പം ഈ സമ്പത്ത് കൊണ്ട് എന്താ നോക്കുക? ഒരാൾക്ക് മോക്ഷം വേണം, അതിന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായ ഭാര്യയ്ക്ക് തനിക്ക് ഇതുവരെ ഉപദ്രവം ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് പോകും. അപ്പോ മദ്യപന്മാരായ ഭർത്താക്കന്മാരെ ഭാര്യമാര് കോളറി പിടിച്ചു കയറിയിട്ട് പോക്കറ്റിൻ്റെ അകത്ത് നിന്ന് ചെലവിന് കാശെടുക്കും പോലെയാണ്. ഇവിടെ യാജ്ഞവൽക്കൻ കോളറി പിടിച്ചിട്ട് പറയുകയാണ്, അങ്ങനെ രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് കാര്യങ്ങൾ തെളിച്ച് പറയും. സാഹോവാച മൈത്രേയനാഹന്നാമൃതാസ്യാം. ഇതുകൊണ്ട് എനിക്ക് അമൃതത്വം കിട്ടത്തില്ലെങ്കിൽ കിമഹം തേന ഗുരിയാം, ഞാൻ ഈ സ്വത്തൊക്കെ ഭരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കണം. നിങ്ങൾ സമ്പാദിച്ചൊക്കെ ഈ തലവേനയൊക്കെ എൻ്റെ തലയിൽ വെച്ചിട്ട് ഇതും ഭരിച്ചുകൊണ്ട് ഇനി ജീവിതകാലം മുഴുവൻ ഞാനിവിടെ കഴിയണം. നിങ്ങൾ പോയി വല്ല അമൃതത്വത്തെയൊക്കെ പ്രാപിച്ച്. ഇത് വിരോധാഭാസമാണല്ലോ. ഇപ്പൊ ഭാര്യയോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇതാണോ ചെയ്യേണ്ടത് എന്നാണ്. അതുകൊണ്ട് ഈ പരിപാടി നടക്കത്തില്ല. പിടിച്ചു നിർത്തി ചോദിക്കുകയാണ്, എന്താണ് കിമഹം തേന ഗുരിയാം ഇദൈവ ഭഗവാൻ വേദ തദൈവമേ ബ്രൂഹി. എനിക്ക് വേണ്ടത് ഇപ്പോൾ അങ്ങയുടെ ഉപദേശമാണ്, സ്വത്തല്ല. മേ ബ്രൂഹി, എന്നോട് ഉപദേശിക്കൂ. എന്താണ് ഭഗവാൻ യദ്വേദ, അങ്ങെന്താണോ അറിയുന്നത് അത് ഉപദേശിക്കൂ എന്നാണ്. അതാണ് വ്യത്യാസം. സാധാരണ ഭാര്യമാരാണെങ്കിൽ പറയും, ഇതാ ഈ സ്വത്തൊക്കെ നിനക്ക് പിടിച്ചോ എന്ന് പറഞ്ഞാൽ ചോദിക്കും, മറ്റവർക്ക് എന്ത് കൊടുത്ത ആദ്യ ആ കണക്ക് പറ, അതായിരിക്കും ചോദിക്കും. കത്തിയായ എനിക്ക് എന്ത് കൊടുത്ത്, പിന്നെ എന്നെ അറിയേണ്ടത്, നമുക്ക് എത്ര പശുവിന് കൊടുത്ത്, ഇപ്പൊ എത്ര പശു എനിക്ക് കിട്ടി. അപ്പൊ അതൊന്നുമല്ല, ഇന്ന് മഹാത്മാക്കളുടെ അടുത്ത് പോയാലോ ഇങ്ങനെ ആരെങ്കിലും ചോദിക്കും, എന്താണോ യദൈവ ഭഗവാൻ വേദ തദൈവമേ ബ്രൂഹി, അങ്ങെന്താണോ പരമാർത്ഥ സത്യത്തെക്കുറിച്ച് അറിയുന്നത് അതെന്നെ ഉപദേശിക്കും. ഇത് പറയാറുണ്ടോ? ഇല്ല. എൻ്റെ പെടലിക്ക് ഒരു ചെറിയ വേദന തുടങ്ങിയിട്ട് കുറേ കാലമായി, ഒരുപാടടുത്ത് ചികിത്സിച്ച്, ഇതെങ്ങനെയെങ്കിലും നുള്ളിയെടുത്ത് മാറ്റുന്ന എന്തെങ്കിലും സിദ്ധി അങ്ങയുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അങ്ങയുടെ ശിഷ്യനാകാം. അങ്ങനെ പറഞ്ഞ എത്രയോ പേരൂടെ കാണും. അല്ലാതെ അമൃതത്വത്തിന്റെ വഴി എന്താണ്? അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം വേറൊന്നും ചെയ്യാനില്ല, ഈ കഴുതയുടെ തലയിൽ ഒരു ചുമട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം വേണ്ടാത്ത ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത് വലിച്ചെറിഞ്ഞു. പക്ഷെ ഇതങ്ങനെയല്ല. കത്തിയായനിക്ക് എന്താ വേണ്ടത് അത് കൊടുത്തു. മൈത്രിക്ക് അത് വേണ്ട, അത് ഉപേക്ഷിക്കുമ്പോഴാണ്, ത്യജിക്കുമ്പോഴാണ് ശരിയായ രീതിയിലുള്ള ഉപദേശം വരുന്നത്. പക്ഷെ ഇതൊന്നും ഇവന് തിരിച്ചറിയത്തില്ല. പറ്റിക്കൂടിയിരിക്കുന്നവൻ ഇതൊന്നും മനസ്സിലാകത്തില്ല. എന്താണ് ഗുരു തനിക്ക് വേണ്ടി വച്ചിരിക്കുന്നത് അതവന് മനസ്സിലാകത്തില്ല. പിന്നെ താൻ ആഗ്രഹിക്കുന്നത് ചിലപ്പം ഗുരുവിൽ നിന്ന് തനിക്ക് കിട്ടിയെന്നിരിക്കും. പക്ഷെ തനിക്ക് എന്താണോ വേണ്ടത് അത് തനിക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് താൻ ആഗ്രഹിക്കുന്നത്. അതാണ് കാത്യായനിക്ക് കിട്ടിയത്, അവൾ ആഗ്രഹിച്ചത്. മൈത്രേയിക്ക് അതല്ല വേണ്ടത്. അത് മൈത്രേയി നേരിട്ട് ചോദിക്കുന്നു, എന്താണ് അങ്ങേക്ക് അറിയാമെന്നുള്ളത് അമൃതത്വത്തിന്റെ ഉപായമായി അത് എന്നോട് പറയണം, ഉപദേശിക്കണം എന്നാണ്. അമൃതത്വ സാധനം ഇതിന് ശേഷം അമൃതത്വത്തിന്റെ ഉപായം അതാണ്. അത് ഉപദേശിക്കുക. അതാണ് ഒരു ഗുരുവിന്റെ സമീപത്തിൽ പോയി കുറെ കാലം കഴിഞ്ഞു കഴിഞ്ഞ കുറച്ചു കാലം കഴിയുമ്പോൾ കുറച്ചു പേര് ഗുരുവിനെ സ്തുതിക്കാൻ തുടങ്ങും. ചിലർ ഗുരുവിനെ ഇകഴ്ത്താൻ തുടങ്ങും. രണ്ട് സംഭവിക്കും. ഈ ഗുരുവിനെ പുകഴ്ത്തുന്നവന് ചില ലക്ഷ്യങ്ങളുണ്ട്. കാരണം എന്തെങ്കിലും അടിച്ചു മാറ്റണം, അതിനു വേണ്ടിയിട്ടാണ് ഗുരുവിനെ പുകഴ്ത്തുന്നത്. ഈ ഇകഴ്ത്തുന്നവന് ചില ലക്ഷ്യങ്ങളുണ്ട്, ഇവന് ഉദ്ദേശിക്കുന്നതൊന്നും അവിടെ നടക്കുന്നില്ല. ഇതാ സാധാരണ സംഭവിക്കുന്നു. നിങ്ങളെന്നും കുറിച്ച് പറയുന്നതല്ല, ഞാൻ ഒരു പൊതുവായ തത്വം പറയുന്നു. ഇത് എന്നെ ഉദ്ദേശിച്ചാണല്ലോ പറയുന്നത് എന്നൊന്നും ആർക്കും തോന്നരുതേ. പൊതുവെ നടക്കുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഗുരുവും ശിഷ്യയും തമ്മിലുള്ള ആശയവിനിമയം വന്നപ്പോൾ സാന്ദർഭ്യമായി പറയുന്നു എന്നേ ഉള്ളൂ. രണ്ടു കൂട്ടരെയും സൂക്ഷിക്കണം, പുകഴ്ത്തുന്നവരെയും സൂക്ഷിക്കണം, കേൾക്കുന്നവരെയും സൂക്ഷിക്കണം. എന്നാണ് എൻ്റെ അഭിപ്രായം. ആര് സൂക്ഷിക്കണം? ഗുരുക്കന്മാര് സൂക്ഷിക്കണം. അവിടെ പറയും തത്ര അമൃതത്വ സാധന ജ്ഞാനോപന്യാസായ വൈരാഗ്യപൂർവകത്വ തസ്യ. അപ്പോ ഇനി അമൃതത്വത്തെ ഉപദേശിക്കണം ഗുരു. അപ്പോ ഇപ്പോ ശിഷ്യൻ ശരിയായ ട്രാക്കിലേക്ക് വന്നു. ഇവ മനസ്സിലായി എന്താണ് മൈത്രിക്ക് വേണ്ടത്. സത്വം ഒന്നുമല്ല, അതൊന്നും കണ്ടുകൊണ്ടല്ല, വിഭൂതികൾ കണ്ടുകൊണ്ടല്ല. കാരണം ഗുരുവിന്റെ വിഭൂതികൾ കണ്ടുകൊണ്ട് ശിഷ്യരാകാൻ വരുന്നവരല്ല. ഇന്ന് അതൊക്കെയാണ് ആൾക്കാർ ആശ്രമങ്ങളിലൊക്കെ പറ്റിക്കൂടുന്നത്, വിഭൂതികൾ കാണുന്നു, അതിന് ആകർഷിച്ചാണ്. അല്ലാത്ത ജ്ഞാനത്തെ ഉപദേശത്തെ ഒന്നും ആശ്രയിച്ചിട്ട് വളരെ കുറച്ച് പേര് കാണും. ബാക്കിയുള്ളവരെല്ലാം വിഭൂതികൾക്ക് വേണ്ടിയിട്ടാണ്. തത്ര അമൃതത്വ സാധന ജ്ഞാന ഉപന്യാസായ, അമൃതത്വത്തിന്റെ സാധനം എന്താണ്? ജ്ഞാനം. അതിനെക്കുറിച്ച് വിശദീകരിക്കണം. അതിനെന്താണ് വൈരാഗ്യപൂർവത്വ തസ്യ? അത് ബാക്കിയുള്ളതിലുള്ള കണ്ണ് വിടണം. ഭൗതികമായ കാര്യങ്ങളിലുള്ള കണ്ണ് വിട്ടാലേ അവിടെ ഉപദേശം കിട്ടത്തുള്ളൂ. ഇന്നോവയിലാണ് ഇവന്റെ കണ്ണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉപദേശം കിട്ടുന്നത്? കിട്ടത്തില്ല. ഇതെത്ര കൃത്യമായി സ്വാമി പറഞ്ഞെന്നാണ് തെച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, ലോകമൊക്കെ ഇങ്ങനെയാണ്, അതുകൊണ്ട് പറയുന്നു. വൈരാഗ്യപൂർവകത്വ തസ്യ, വൈരാഗ്യം അതാണ് ഇവിടെ ആവശ്യം. ഇതിനൊന്നും വേണ്ടിയല്ല രാഗവിഷയേഷു തേഷത്തേഷു പതി ജായാദിഷു വൈരാഗ്യം ഉത്പാദയിതും. അപ്പോ ഞങ്ങൾക്ക് എന്താ ചെയ്തത്? തന്നിൽ തന്നെയുള്ള ആസ ഭാര്യയല്ലേ, ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചല്ലേ, സ്വഭാവികളും ഭർത്താവിനോട് മനസ്സിൽ ആസക്തി ഉണ്ടാകും, സന്താനങ്ങളോടുണ്ടാകും. അപ്പൊ ഇതിൽ നിന്നെല്ലാം മനസ്സ് മാറണം. അവിടെയാണ് യാജ്ഞവൽക്കർ എന്ത് വളരെ പ്രസിദ്ധമായ ഉപദേശം. എന്താണ്? നവ അരേ പതിഹുക്കാമായ ഉപദേശം തുടങ്ങുന്ന അവിടെയാണ് ആദ്യം ആ സംഘത്തെ അറുത്തു കളയുന്നതാണ്. നീ ഇത്രയും കാലം എന്നെ കാമിച്ചത് അത് എന്നോടുള്ള കാമന കൊണ്ടല്ല, ഞാൻ നിന്നെ ഇത്രയും കാലം കാമിച്ചത് നിന്നോടുള്ള കാമന കൊണ്ടല്ല. ഇതിൻ്റെ എല്ലാം ആധാരം എന്താണ്? ആത്മകാമമാണ്. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. എൻ്റെ അടിസ്ഥാന തത്വം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ആത്മകാമം ഒരുവനെ എവിടെ എത്തിക്കും? അമൃതത്വത്തിലെത്തിക്കും. മറ്റ് വിഷയങ്ങളിലേക്കാണ് ആ കാമനകൾ പോകുന്നതെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യൻ വ്യവഹാര മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ നിരവധി വിഷയങ്ങൾ വ്യവഹാരത്തിൽ കൈകാര്യം ചെയ്യേണ്ടി വരും. അതിനകത്തെല്ലാം വരും, ലോകം വരും, സമ്പത്ത് വരുമെല്ലാം വരും. പക്ഷെ അവിടെ ആ തത്വത്തെ ഗ്രഹിക്കുക. എന്താണ്? എല്ലാം ആത്മകാമനയാണ് ഇതിൻ്റെയൊക്കെ ആധാരം എന്ന് പറയുന്നത്. ആത്മ ഔപാധികം ഹി പ്രിയം തുമേഷാം സാക്ഷാത് പ്രിയാണിയതാണ്. ഇതിലൊന്നും പ്രിയത്വം നേരിട്ടില്ല, അതൊരു ഭ്രമം മാത്രം. ഇതൊക്കെ പ്രിയമായിരിക്കുന്നു എന്നുള്ള ഒരു ഭ്രമം മാത്രം. അതുകൊണ്ടാണ് ബ്രഹ്മത്തിന് വേദാന്തി എല്ലാവരും പറയുന്നുണ്ട്, എന്നാലും അദ്വൈതി എന്ന് വിശേഷിച്ച് പറയും. വളരെ പ്രസിദ്ധമായ ഒരു നിർവചനം കൊടുത്ത്, എന്താണ് നിർവചനം? സത്യം, ജ്ഞാനം, ആനന്ദം എന്നും സച്ചിദാനന്ദം, ആനന്ദം എന്ന് പറയും. പലരും പറയും സത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും, ചിത്തം എന്ന് പറഞ്ഞാലും മനസ്സിലാവും. സത്ത് എല്ലായിടത്തും അനുഭവിക്കുന്നുണ്ട്, ചിത്തം എല്ലായിടത്തും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇത് ആനന്ദം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. കാരണം ആനന്ദം ഇവിടെ അനുഭവിക്കുന്നത്, ഈ ബ്രഹ്മജ്ഞാനിയും ആനന്ദത്തെ അനുഭവിക്കുന്നില്ല, വിഷയജ്ഞാനിയും ആനന്ദത്തെ അനുഭവിക്കുന്നില്ല. എല്ലാവരും കിടന്ന് വലയുകയാണ്. പിന്നെ എവിടെ ആനന്ദം? അതാണ് പലരും ചോദിക്കുന്നത്. പക്ഷെ എങ്ങനെയാണോ സത്തും ചിത്തും വളരെ സ്പഷ്ടമായി നമുക്ക് അനുഭവപ്പെടുന്നത്, അതേ സ്പഷ്ടമായി സർവസാധാരണമായി, സർവസാധാരണം എന്ന് പറഞ്ഞാൽ സർവജീവി സാധാരണമായി സദാ പ്രകടമായിരിക്കുന്ന ഒന്നാണ് ആനന്ദം. കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അത് സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആനന്ദത്തെ പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആജ്ഞവൽക്കനിവിടെ ദീർഘമായി ഉപദേശിക്കുന്ന മൈത്രി. ആ ബൃഹദാരണ്യത്തിന്റെ ആ ഭാഗം എടുത്ത് നോക്കും, ഭാഷകാരനിവിടെ കൂടുതൽ വിശദീകരിച്ചത്. എങ്ങനെയാണോ സത്വം, അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, ഇത് അവിഷയമല്ല, വിഷയമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, ബ്രഹ്മം ഒരു വിശ്വാസമല്ല, അനുഭവമാണ് എല്ലാവർക്കും. അത് ഏത് രൂപത്തിൽ അനുഭവപ്പെടുന്നു? സത്തായി പ്രകടമായിരിക്കുന്നു. നിങ്ങൾ വൈകുണ്ഠത്തിൽ ഒരു വിഷ്ണു ഉണ്ടെന്നോ കൈലാസത്തിൽ ഒരു ശിവനോ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കും. അവിടെ ചെന്നെത്തി കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഇവിടെ തലകുത്തി നിന്നിട്ട് പിന്നെ അതിനെ സാക്ഷാത്കരിക്കും. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് അഭ്യാസങ്ങളും സാധനങ്ങളും മന്ത്രങ്ങളും ഒക്കെ ചെയ്യേണ്ടി വരും. ഇവിടെ അദ്വൈതം അങ്ങനെയല്ല, അത് സർവജീവി പ്രത്യക്ഷമായിരിക്കുന്നു. ഒന്ന് തിരിച്ചറിവ്, ഒരു ചെറിയ തിരിച്ചറിവ് മാത്രമേ ഉള്ളൂ, വിശ്വാസത്തിന്റെ പ്രശ്നമേ ഇല്ല, മറിച്ച് ശ്രദ്ധ, അത് മാത്രമാണ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ച. ഈ അടുത്തത് ഒരു ദിവസവും എന്നോട് ഒരാൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്, സത്യം ചിത്തം. അപ്പം ഞാൻ ഈ ഭാഗം ശരിക്കൊന്ന് മനനം ചെയ്യാൻ ആവശ്യപ്പെട്ടു. പ്രകടമായിരിക്കുന്ന പോലെ ആനന്ദം പ്രകടമായില്ലല്ലോ, ലോകം ദുഃഖ ഭൂയിഷ്ഠം എന്നൊക്കെ അല്ലേ പറയുന്നു, ലോകം ശോകഹതം ച സമസ്തം എന്നല്ലേ നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. ശോകഹതമായിരിക്കുന്ന ലോകത്തിലൂടെ ആനന്ദം ഇവിടെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. ഇവിടെ ആനന്ദം എന്നുള്ള ശബ്ദങ്ങൾ ഉപയോഗിച്ചത് കാമം, ഇത് പറഞ്ഞാൽ എല്ലാവരും സമ്മതിക്കും, അത് ശരിയാ. ബ്രഹ്മം എന്ന് പറയുന്നത് രണ്ടു കൊമ്പും ഒരു ബാലം വെച്ചുകൊണ്ട് ആരെങ്കിലും മുമ്പിൽ വന്നിട്ടുണ്ടോ? പണ്ട് പോച്ചറയിൽ പ്രകടമായതുപോലെ അങ്ങനെയൊന്നും ആരും കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന അല്ല, ഇവിടെ ഇരിക്കുന്നവർ പലതും കാണും, പറഞ്ഞിട്ട് കാര്യം. ഇവിടെ വരാതെ മുറിയിരുന്നിപ്പോ പലതും കണ്ടുകൊണ്ടിരിക്കുന്നവരും കാണും. അതുപോട്ടെ, ഇവിടെ ഇരിക്കുന്നവരുടെ കാര്യം ഞാൻ പറയുന്നു, പൊതുവെ പറയുകയാണ്. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്? ആചാര്യന്മാരും ശ്രുതി സത്തായി സദാ പ്രകടമായിരിക്കുന്നു, ചിത്തായി പ്രകടമായിരിക്കുന്നു, സദാ സർവന്റെയും ഉള്ളിൽ, പക്ഷി മൃഗാദികളുടെ എല്ലാം ഉള്ളിൽ സദാ അത് കാമമായി പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെ ആനന്ദം. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വിരക്തൻ പറയാൻ പറ്റുമോ അത് എന്റെ ഉള്ളിൽ പ്രകടമാകുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും മുട്ടയ്ക്കോ താടിക്കോ പറയാൻ പറ്റുമോ? അതാണല്ലോ വിരക്തിയുടെ അടയാളം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഏതെങ്കിലും വെള്ളയ്ക്കോ കാവിക്കോ മഞ്ഞയ്ക്കോ പറയാൻ പറ്റുമോ? ഇതൊക്കെയല്ലേ മഹാത്മ്യത്തിന്റെ അടയാളങ്ങൾ. പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറയണം? അത് ബ്രഹ്മം പ്രകടമാകുകയാണ്, അതാർക്കും തടയാൻ പറ്റില്ല. ആനന്ദമാണ് പ്രകടമാകുന്നത്. പ്രിയം, കാമം, എന്നെല്ലാം ഇവിടെ ആ ശബ്ദങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് സർവജീവി സാധാരണമായിരിക്കുന്നതാണ്. എങ്ങനെയാണോ സത്തും ചിത്തും പ്രകടമാകുന്നത്, അതുപോലെ ആനന്ദവും സദാ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഉള്ളിൽ. അതിനെക്കുറിച്ചുള്ള വിവേകം ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത് ലോകം ശോകഹതമായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലാതെ അത് പ്രകടമാകാത്തതുകൊണ്ടല്ല. സർവജീവി മൃഗങ്ങളില്ലേ, നിരന്തരം അവരുടെ ഉള്ളിലും ആനന്ദം പ്രകടം. അതാണ് അവനെ നിലനിർത്തുന്നത്. ജീവനെ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്നത് കാമം, ഇച്ഛ, പ്രിയം, അതാണ് നിലനിർത്തുന്നത്. ഇനി ജീവനെ ഈ ലോകത്തിൽ നിന്ന് മരണത്തിലേക്ക് നയിക്കുന്ന പോലും അതാണ് കാമമാണ്. പലരും പറയാറില്ലേ, ഒന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു. കാമമാണത്. എനിക്ക് ജീവിക്കാൻ വലിയ ആഗ്രഹമുണ്ട്, കാമമാണത്. ജീവിക്കാൻ ആഗ്രഹിച്ചാലും മരിക്കാൻ ആഗ്രഹിച്ചാലും കാമമാണ്. പിന്നെ ജീവിതത്തിലെ സർവ വ്യവഹാരങ്ങളും അത് ആധ്യാത്മികമോ ഭൗതികമോ സർവ ഉള്ളിൽ കാമം പ്രകടമാകുന്നതുകൊണ്ടാണ്. അത് വേണ്ട ദിനത്തിന് പോകുമ്പോൾ തല്ലുകൊള്ളുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനെ നമ്മൾ പറയും ഇത് ധർമ്മമാണ്, ഇത് അധർമ്മമാണ്. കാമത്തിന് നമ്മൾ അതിർവരം പെടുന്നതാണ്. പക്ഷേ ഉള്ളിൽ സത്തും ചിത്തും സ്ഫുരിക്കുന്നത് പോലെ സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആനന്ദം. അത് ആനന്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഈ പേരിൻ്റെ കൂട്ടിൽ ആനന്ദനെന്നൂടെ ചേർക്കുന്നത്, ആനന്ദന്മാര്. പക്ഷെ എന്തിനാ ചേർത്തിരിക്കുന്നത്? അറിയത്തില്ല. കാരണം ഇവൻ ആനന്ദത്തിലാണ് ജീവിക്കുന്നത്. ആനന്ദമാണ് ഇവൻ്റെ ഉള്ളിൽ. ഉള്ളിലേക്ക് നോക്കി ആനന്ദമാണ്, ലോകത്തിൽ നോക്കി ആനന്ദമാണ്. പക്ഷെ അത് ഭാഗതിരിവില്ലാതെ നോക്കുമ്പോൾ അത് നമ്മൾ ധരിച്ചിരിക്കുന്ന കണ്ണടയ്ക്കനുസരിച്ച് അത് അനുഭവപ്പെടുന്നു എന്നേ ഉള്ളൂ. അത് ഇവിടെ ഭാര്യയ്ക്ക് ഭർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ പ്രിയം എന്ന് പറയുന്നത് ആത്മപ്രിയമാണ്. അത് ഇതുവരെ മൈത്രേയി സ്വന്തം ഭർത്താവിനെ നമുക്ക് സന്ദർഭം വായിക്കുമ്പോൾ അറിയാമല്ലോ, അങ്ങേറ്റം പ്രേമിച്ചിരുന്നു. പക്ഷെ ആ പ്രേമം ആത്മപ്രേമമാണെന്ന് തിരിച്ചറിഞ്ഞു? തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആനന്ദത്തെ, ആ ആനന്ദം എന്ന് പറയുന്നത് ആത്മാനന്ദമാണെന്ന് തിരിച്ചറിഞ്ഞോ? പക്ഷെ അത് ഉണ്ടായിരുന്നില്ലേ? ഇത് പറയത്തില്ലേ ഞാൻ നിന്നെ എൻ്റെ ജീവനെക്കാളും വലുതായി സ്നേഹിക്കുന്നു എന്നൊക്കെ പറയാറില്ലേ ആൾക്കാർ? അച്ഛനും അമ്മയും മക്കളോട് പറയും, മക്കൾ മാതാപിതാക്കളോട് പറയും, ഭാര്യ ഭർത്താവിനോട് പറയും. എന്താ അത്? ജീവനക്കാലം വലുതായി കാണുന്നത് തൻ്റെ തൻ്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദം അത്രയും മൂല്യമുള്ളതാണെന്നറിയാം. ഈ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ലെങ്കിൽ പറയുന്നതിൻ്റെ താല്പര്യം ഭാഷകാലം പറഞ്ഞതുപോലെ തൻ്റെ ലക്ഷ്യത്തെ മനസ്സിലാക്കിയല്ല പറയുന്നത്. പക്ഷെ അത് സത്യമാണ്. സത്യം എന്ന് മനസ്സിലാക്കാതെ സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട്? വിവേകശൂന്യനായി ആനന്ദത്തിൻ്റെ പിന്നാലെ പായുകയാണ്. പ്രിയത്തിൽ വന്നിരിക്കുന്ന ഭ്രമം അതാണ് പ്രപഞ്ചഭ്രമം. എന്നൊരു മഹാത്മാവ് പറഞ്ഞിട്ടുണ്ട്. അനന്തത്തിൽ വന്നിരിക്കുന്ന ഭ്രമമാണ് ഈ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചാനുഭവത്തിൽ നിരന്തരം ആനന്ദത്തെ സർവരും പിന്തുടരുന്നു. ആനന്ദത്തിൽ നമ്മുടെ സാധാരണ ലൗകികമായ ഭാഷയിൽ കാമെന്ന് പറയും. കാമെന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര അപകടം പിടിച്ച ആറ്റം ബോംബ് പോലെയുള്ള ഒരു സാധനമാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നില്ല. അത് ഈ പറയുന്ന ആനന്ദമാണ്. അതാണ് ആത്മനസ്തു കാമായ എന്ന് യാജ്ഞവൽക്കയം പറഞ്ഞത്. അത് ആനന്ദമാണത്. അതെന്ത് ആനന്ദം? തൻ്റെ ആത്മകാമം, സ്വരൂപകാമം പ്രകടമാകുന്നതാണ്. പിന്നെ അത് മനുഷ്യന് വേണ്ടാത്ത തല്ലുകൊള്ളിക്കുന്ന വഴിയിലൊക്കെ കൊണ്ട് ചാടിക്കുന്നു, അത് വേറെ കാര്യം. അത് ഈ പ്രപഞ്ചാനുഭവം അങ്ങനെയാണ്. രൂപരസ ഗന്ധസ്പർശങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നാമരൂപങ്ങളെല്ലാം അസത്യം തന്നെയാണ്. പക്ഷെ അത് ജീവൻ എവിടെയൊക്കെ കൊണ്ട് ചാടിക്കുന്നു? അത് ചെയ്യുന്ന ദോഷമേ ഈ കാമവും ചെയ്യിക്കുന്നു, കൂടുതലായിട്ടൊന്നും ചെയ്യിക്കുന്നില്ല. സത്തും ചിത്തും ചെയ്യിക്കുന്ന ദോഷം, അത് ആനന്ദവും ചെയ്യിക്കുന്നു. സത്തും ചിത്തും ദോഷം ചെയ്യിക്കുന്നുണ്ടേ, ഇതൊക്കെ സത്യമാണെന്ന് കരുതി അതിൽ കയറി പിടിച്ച് അവസാനം കുഴപ്പത്തിലാവുന്നു. ബോധം, ചിത്ത്, അതെന്ത് ചെയ്യുന്നു? വിവേകത്തിന്റെ സ്ഥാനത്ത് അവിവേകത്തെ ഉണ്ടാക്കി അതും കുഴപ്പത്തെ ഉണ്ടാക്കുന്നു. അല്ല, ആനന്ദം അത് മനുഷ്യനെ വഴിപഴപ്പിക്കുന്ന കാമത്തിലേക്ക് കൊണ്ടുപോയി അതും കുഴപ്പത്തിൽ ചാടിക്കുന്നു. ഇതെല്ലാം എന്താണ്? സച്ചിദാനന്ദം, പരമമായ തത്വം തന്നെയാണ്. അപ്പം ഇതെങ്ങനെ വിശ്വാസമാകുന്നു? ഇതെങ്ങനെ അനുഭവമല്ലാതാകും? ഇത് ശ്രുതി പറയുന്നു, ഭാഷ്യകാരം പറയുന്നു. അതാണ് പറയുന്നത്, തസ്മാദേവ്യോ പതിജായാദിഭ്യോ വിരമ്യ എത്ര സാക്ഷാത് പ്രേമ. എവിടെയാണോ സാക്ഷാത്തായിട്ടുള്ള പ്രേമം നിലനിൽക്കുന്നത്, തന്നെ വേറൊരിടത്തുമല്ല. അങ്ങനെ സാക്ഷാത് പ്രേമത്തിലേക്ക്, ഏത് സാക്ഷാത്? അപരോക്ഷ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ആ അത് തന്നെയാണ് ആ സാക്ഷാത് പ്രേമം. അല്ല, ഞാൻ നിന്നെ പ്രേമിക്കുന്നു, നീ എന്നെ പ്രേമിക്കുന്നു എന്ന് പറയുന്നിടത്തുനിന്ന് സാക്ഷാത് പ്രേമം. സ ഏവ ആത്മാ, വ്യക്തമായി പറയുന്നു ആ പ്രേമം തന്നെയാണ് ആത്മാവ്. ആ പ്രേമത്തിന് കാമെന്നുള്ള പേരുകൊണ്ടും പറഞ്ഞു. നമ്മൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന കാമമല്ല, ആരും ഞെട്ടത്തൊന്നുമില്ല എന്നാണ് ഞാൻ പറയുക. അതാണ് സാക്ഷാത് പ്രേമം, അതാണ് ആനന്ദം, സാക്ഷാതാനന്ദം. അത് തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഈ സ്വാമിമാരെല്ലാം ആത്മവഞ്ചകന്മാരായി ജീവിക്കേണ്ടി വരുന്നത്. അതിന് തിരിച്ചറിഞ്ഞാൽ മതി. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉപദേശിക്കുന്നത്. സാക്ഷാത് പ്രേമസായ ആത്മാ അരേ ദ്രഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യ അല്ലയോ മൈത്രേയി. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ എന്നിലുണ്ടല്ലോ കാമം, എന്നിലും ഉണ്ടല്ലോ, സർവത്രയുണ്ടല്ലോ, സർവപ്രാണി സാധാരണമല്ലേ പറയുന്നു. പോരാ, ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യ, നീ സ്വത്തൊന്നും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, മറിച്ച് ഈ കാമം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ശ്രവിക്കുക, മനനം ചെയ്യുക, നിധ്യാസനം ചെയ്യുക, അത് ചെയ്യുക. അല്ല, അവിടെ തലകുത്തിന്ന അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടൊക്കെ എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാം. ആത്മനസ്തു കാമായ സർവം എന്നുള്ള തത്വത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് മനനം ചെയ്യുക. എന്താണ് ഈ പറയുന്നത്? ഇത്രയും വലിയ കാമം എന്ന് പറയുന്നത് എന്താണ്? ആത്മപ്രേമമാണ്. അപ്പം ആത്മശ്രവണം, ആത്മമനനം, ആത്മ വിചാരം അത് ചെയ്യണം. ആത്മാ വാ എന്ന് പറഞ്ഞു. വാ എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം അവർ ചോദിച്ചതാണ്, വൈ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വാശബ്ദം അവധാരണയെ ഉറപ്പിച്ചു പറയുക. ഉറപ്പിച്ച് പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ ഗുരുക്കന്മാർ? അത് തന്നെ ഇവൻ്റെ ഉള്ളിലേക്ക് അത് അങ്ങോട്ട് അടിച്ച് കയറ്റുക. മനസ്സിൽ ഉറപ്പിക്കുകയാണ്, ആത്മാവൈ ഇത് ഈ നീ നിരന്തരം സർവ ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങളിലൂടെ അതല്ലേ നാമരൂപങ്ങൾ, അതെന്തുകൊണ്ടാണ് പറയുന്നത് അത് ബ്രഹ്മം തന്നെയെന്ന്? കാരണം ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിലൂടെ സത്വം ചിത്തം പ്രകടമാകുന്നത് പോലെ ഈ കാമവും പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്, ആനന്ദവും പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അത്? ആത്മാവായി അത് നിന്റെ സ്വരൂപം തന്നെയാണ്. പിന്നെ ഇവിടെ എന്തിനാ വിശ്വസിക്കുന്നു? വിശ്വാസമൊന്നും ഇങ്ങനെ പറയാൻ പറ്റും? പിന്നെ അത് അതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇതെല്ലാം പ്രകടമായിട്ട് ഞാൻ അറിയുന്നില്ല, ഇതെന്താ സംഗതി? ജാഗ്രത മുഴുവൻ സ്വപ്നത്തിനും നിരന്തരം ഈ കാമ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. എത്ര കൊടിയ പീഡ അനുഭവിക്കുന്നവനും ആ കാമത്തെ അനുഭവിക്കുകയാണ്. എന്തുകൊണ്ട്? അവൻ്റെ ഉള്ളിൽ സദാ അവൻ ആ ഇച്ഛയെ നിലനിർത്തുന്നു, എനിക്കിതിൽ നിന്ന് മോചനം വേണം. കാമം അവൻ്റെ ഉള്ളിലുണ്ട്, അത് വിടാൻ പറ്റില്ല. അത് വിട്ടാൽ പിന്നെ അനുഭവമില്ല. അത് വിടുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, നമ്മുടെ ഈ ജീവിതത്തിൽ സുഷുപ്തി. അവിടെ ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. അവിടെ താൻ സ്വയം ആ കാമസ്വരൂപനായി, അതുകൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല. അവിടെ പഞ്ചസാര സ്വയം പഞ്ചസാരയായി മാറി, അതൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിലോ ജാഗ്രത സ്വപ്നങ്ങളിലല്ല അതനുഭവിക്കുന്നത്. കാരണം ആ ഇച്ഛ, ജീവിത ഇച്ഛ എന്ന് പറയുന്നു, അത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ജീവിതമില്ല ഒരാൾക്ക്. പിന്നെ ഉള്ളത് എന്താണ്? മരണ ഇച്ഛയാണ്. അവിടെയും കാമം നിൽക്കും. അപ്പോൾ അവൻ കെട്ടിത്തൂങ്ങും, വിഷം അടിക്കും, ട്രെയിനിന് മുമ്പിൽ തലവയ്ക്കും. അവിടെയും കാമമാണ്, അതിനും പ്രേരിപ്പിക്കുന്നു. അപ്പോൾ സത്തിനേക്കാളും ചിത്തിനേക്കാളും പ്രബലമായിരിക്കുന്ന എന്താണ്? കാമമാണ്, ഇച്ഛയാണ്. ഇതങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് വാശബ്ദം, വാ ശബ്ദോപധാരണ ആത്മീവ ദൃഷ്ടപ്യ സാക്ഷാത് കർത്തവ്യ. അതുകൊണ്ട് ആ തൻ്റെ സ്വരൂപമായി ആ കാമത്തെ സാക്ഷാത്കരിക്കണം, ബോധിക്കണം. അതാണ് പറഞ്ഞത്, സതിസമ്പദ്ധ്യനമിതുഹ സതിസമ്പദ്ധ്യാമേ. സദാ സത്തിലായിരിക്കുന്നത്, അത് ആനന്ദത്തെ കുറിച്ചല്ല അവിടെ പറഞ്ഞു. ചിലടത്ത് സത്തിനെ കുറിച്ച് പറയും, ചിലടത്ത് ചിത്തായി പറയും, ചിലടത്ത് ആനന്ദമായി പറയും. അതിനെ പ്രാപിച്ചിട്ടും അതായിരുന്നിട്ടും തിരിച്ചറിയുന്നില്ല. ഇവിടെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഒരു തിരിച്ചറിവിൻ്റെ കുറവ്. മറ്റൊന്നിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അതിന് സംസ്കൃത ഭാഷയിൽ പറയുമ്പോൾ വിവേകം എന്ന് പറയും, ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ തിരിച്ചറിവെന്ന് പറയും. ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. മിക്കവാറും എണ്ണത്തിൻ്റെയൊക്കെ തല പഞ്ഞിക്കെട്ടാ, ഇനിയെങ്കിലും ആ തിരിച്ചറിവുണ്ടാവണം, സമയമില്ല ഇനി. അല്ല, സർവീസിന്റെ കണക്കും പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇത്ര വർഷത്തെ സർവീസും അതിനൊന്നും ഒരർത്ഥമില്ല. ഇടയ്ക്കിടയ്ക്ക് കണ്ണാടികളുടെ മുമ്പിൽ ചെന്നിട്ട് തലയിലേക്കൊന്ന് നോക്കുക, കളറടിക്കാത്തവർ. ചില സ്വാമിമാരൊക്കെ ഇപ്പം നല്ല കളറടിച്ചിട്ടാണ്. അതുകൊണ്ട് ദോഷമൊന്നുമില്ല, ദോഷമൊന്നും ഞാൻ പറയുകയല്ല, അതിന് വിമർശിക്കുകയല്ല, അങ്ങനെ പറയരുത്. ഞാൻ പറയുന്നുണ്ടോ, നമ്മൾ പറയുമ്പോൾ അതിൽ നിന്ന് ചില തത്വങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, വെറും വിമർശനമായിട്ടൊന്നും എടുക്കരുത്. അപ്പൊ ആ തിരിച്ചറിവ് ഇവിടെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഈ പഞ്ഞിക്കെട്ട് കൂടിക്കൂടി കൂടി അവസാനം കുരച്ച് കുരച്ച് കുരച്ച് സംഗതി തീരും. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, വന്നതുപോലെ തന്നെ തിരിച്ച് യാത്രയാവും. വിശേഷിച്ചൊന്നും അന്ന് പറയാറില്ലേ, കൊടയും മടക്കിപ്പോയെന്ന്. അതുപോലെ പട്ടിയും പ്രമാണമൊക്കെ എടുത്തും കൊണ്ട് തിരിച്ചങ്ങ് പോവും, വിശേഷിച്ചൊന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത്? സാക്ഷാത് കർത്തവ്യ ദൃഷ്ടവ്യ, ആ വിവേകം തിരിച്ചറിവുണ്ടാവുക. ഒരൊറ്റ ചോദ്യം, എന്ത് നേടി? എന്ന് ചോദിച്ചാൽ സത്യസന്ധമായ ആത്മാർത്ഥമായിട്ട് എത്ര പേർക്ക് പറയാൻ പറ്റും? വേറെന്തെങ്കിലും നേടിയെന്ന് പലർക്കും പറയാൻ പറ്റും. ഇവിടെ ഈ ഉപദേശിക്കുന്ന കാര്യം എന്തുകൊണ്ട്? അതിന്റെ സാധനങ്ങളിൽ പ്രവർത്തിച്ചവരെ നേടിയിട്ട് ഒന്നും നേടാത്തവരെന്നൊന്നുമല്ല ഞാൻ പറയുന്നു. അതാണ് അടുത്ത് പറയുന്നത്, ഏത് സാധനാനുജ ശ്രവണാദീനി വീതാനി ശ്രോതവ്യത്യാദിന്. അതിനാണ് ഇവിടെ സാധനങ്ങൾ ഉപായങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശ്രോതവ്യോ മന്ദവ്യോ നിധ്യാസിതവ്യോ, ആ സാധനങ്ങളിൽ ഏർപ്പെടുന്നവന് നേടാനുണ്ട് ഇവിടെ. അവനില്ല തിരിച്ചറിവ് വരുന്നു, വിവേകം വരും. അതിലേക്ക് എത്തണം, ശരിയായ ട്രാക്കിലേക്ക് വരണം എന്നാണ്. കസ്മാത്, എന്തുകൊണ്ടത് ഉപദേശിക്കുന്നു? ശ്രുതി പറയുന്നു, ആത്മനോവാരേ ദർശനേന ശ്രവണാദി സാധനേന ഇതം ജഗത് സർവം വിദിതം ഭവതി എന്നാണ്. ഇത് ഈ പറയുന്ന മഹർഷിയുടെ സ്വന്തം ഭാര്യയ്ക്ക് ഉപദേശിച്ച ആ തത്വത്തിന്റെ ശ്രവണ മനനാനിധ്യാസനങ്ങളിലൂടെ ഈ ജഗത്ത് മുഴുവൻ അറിയപ്പെടുന്നതായിത്തീരുന്നു. എങ്ങനെ അറിയപ്പെടുന്നു? സത്തായി, ചിത്തായി, ആനന്ദമായി. നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്ന അതാണ്. ഞാനും നിങ്ങളും ഒരേ വഴിക്ക് ചർച്ച ചെയ്യുന്ന അതാണ്. ഞാനും പറഞ്ഞ് ജഗത് സർവം വിദിതം ഭവതി, ജഗത്തെല്ലാം അവൻ അറിയപ്പെടുന്നു. അതിനെ എങ്ങനെയാണോ സത്തായി അറിയുന്നത്, ചിത്തായി അറിയുന്നത്, അതുപോലെ അതിനെ കാമമായും അറിയാം, ആനന്ദമായും അതിനെ അറിയാം. പ്രയാസം ഇല്ലാതെ സത്യം ചിത്തുമേ ഇവിടെ ഉള്ളൂ, ആനന്ദമില്ല, ശോകഹതമാണ് എന്ന് ശങ്കരാചാര്യല്ലേ പറഞ്ഞത്? അതവനെ ആനന്ദത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി. കാരണം ഇത് പറഞ്ഞല്ലോ, അവന്റെ മനസ്സിങ്ങോട്ട് കൊണ്ടുവരണ്ടേ മറ്റു കാര്യങ്ങളിൽ. അത് മുമ്പ് പറഞ്ഞു, എന്താണ് വൈരാഗ്യപൂർവക തസ്യ, വൈരാഗ്യപൂർവകമാണത്, മറ്റു കാര്യങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കണം അവന്റെ മനസ്സ്. അതുകൊണ്ട് ശോകഹതം എന്ന് പറഞ്ഞു. തിരിച്ചു വന്നാലോ ഈ ജഗത്ത് സർവം അവന് ആനന്ദമായി അനുഭവപ്പെടാം, അനുഭവപ്പെടുന്നു. അവൻ ഈ തുച്ഛമായ നിസ്സാരമായ ഈ വ്യവഹാരങ്ങളിൽ വ്യവഹരിക്കുന്നുണ്ടെങ്കിലും എന്നൂടെ കൂട്ടിച്ചേർക്കണം. ഈ തത്വത്തെ ഗ്രഹിച്ചിട്ട് പിന്നെ അവൻ നേരെ വൈകുണ്ഠത്തിനും കൈലാസത്തിനും ഒന്നും പോകുന്നില്ല. അത് തീർത്തും നിസ്സാരങ്ങളും തുച്ഛങ്ങളുമായ ഈ വ്യവഹാരങ്ങളിൽ വ്യവഹരിക്കുമ്പോഴും അവനെന്താണ്, ഈ ജഗത്തിനെ കാമസ്വരൂപമായി കാണുന്നു, പ്രേമസ്വരൂപമായി കാണുന്നു, ആനന്ദസ്വരൂപമായി കാണുന്നു. ഇതൊക്കെ ആണ് മഹാത്മാക്കൾ നമ്മൾ ഉപദേശിക്കുന്നത്. നമ്മളെല്ലാം നിരന്തരം കേൾക്കുന്ന ഉപദേശം തന്നെയാണ്. അത് ശ്രുതി പറയുന്നു, സംസ്കൃതി പറയുന്നു, വ്യാഖ്യാനിക്കുന്നു എന്നേ ഉള്ളൂ. അതിന് കുറച്ചുകൂടി അതിനെ നമ്മൾ ശാസ്ത്രീയമായും മനസ്സിലാക്കും. അതാ പുതിയ കാര്യമൊന്നും ഞാനിവിടെ പ്രത്യേകിച്ച് ഒന്നും എഴുന്നള്ളിച്ചിട്ടില്ല. കസ്മാത് എന്ന് പറഞ്ഞത്, യഥാ നാമരൂപാത്മകസ്യ ജഗത് തത്വം, കഴിഞ്ഞ ദിവസം ഇവിടെ വന്നതാണ്, ഇവിടെ നിന്നാണ് തുടങ്ങിയത്. പരമാർത്ഥികം രൂപം ആത്മൈവ ഭുജംഗസൈവ സമാരോപിതസ്യ തത്വം രജ്ജു, ഇതെല്ലാം കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണ്. പക്ഷെ അതിൽ ആ കാമം എന്ന് പറയുന്ന ഭാഗം ഇവിടെ പ്രത്യേകിച്ച് വിശദീകരിച്ചത് കൊണ്ട് അതിനെങ്ങനെയാണ് ആത്മനിഷ്ഠമായി ഗ്രഹിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ നിരന്തരം അതിനെ വിഷയം നിഷ്ഠമായി ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് നമ്മളാരും, അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനം തേടിപ്പോകുന്നതല്ല. അതാണ് കസ്തൂരിമാന്റെ ഉദാഹരണം പറയുന്നത്. നമ്മുടെ കയ്യിൽ സാധനം ഇരിപ്പുണ്ട്, തിരിച്ചറിവ് മാത്രം മതി. കാമി അല്ലാത്ത ഒരുവനും ഇല്ല ഈ ലോകത്ത്, ഒരു ഉറുമ്പ് പോലും ഇല്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത്, എന്താണ് ഇത്? സർവജനപ്രത്യക്ഷമായിരിക്കുന്നു. അഹം അസ്മീതി പ്രത്യേക, സർവർക്കും അറിയാം ഇതാ ഞാൻ. പക്ഷെ അത് ബ്രഹ്മമാണ്, ആനന്ദമാണ് എന്ന് തിരിച്ചറിയുന്നില്ല. ആ തിരിച്ചറിവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ തിരിച്ചറിവിൽ വിത്തും മറ്റും അതൊക്കെ തുച്ഛം, നിസാരം. കേവലം വ്യവഹാരയോഗ്യം മാത്രമേ ഉള്ളൂ, അന്തസ്സാര ശൂന്യമാണ്. അതാണ് മഹാത്മാക്കൾ ലോകക്ഷേമ പ്രവർത്തനങ്ങൾ അവർ ഏർപ്പെടുന്ന ആ ബുദ്ധിയോടുകൂടിയാണ്, അദ്വൈത ബുദ്ധിയോടുകൂടിയാണ്. അദ്വൈത ബുദ്ധിയോടുകൂടിയാണ് ഒരു മഹാത്മാവ് ലോക വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വേറെ ഒരു ബോധവും കൊണ്ടല്ല. ആ അദ്വൈത ബോധം ആരെയും നശിപ്പിക്കത്തില്ല, വഴിതെറ്റിക്കത്തില്ല, അതൊരു തന്നെ അഹങ്കാരമാക്കത്തില്ല. അതൊരു മഹാത്മാവിനെ മനസ്സിലാവും, ആസനം താങ്ങിയൊക്കെ അത് മനസ്സിലാകത്തില്ല. ശരിയായ അദ്വൈത ബോധത്തിൽ എത്തിച്ചേരുക, അതാണ് ശ്രുതി പറയുന്നത്. നിങ്ങൾ കേട്ടു പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മഹാത്മാക്കളെ കണ്ടുപഠിക്കുക. കേട്ടു പഠിക്കാതും പിന്നെ കണ്ടെങ്ങനെ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. എങ്ങനെയെങ്കിലും ഇത് മനസ്സിലാക്കുക, അത്രേ പറയാനുള്ളൂ. ശാന്തി ശാന്തി ശാന്തി.